ഒരർത്ഥം മനസ്സിലാക്കണം. മൂന്നർത്ഥം അല്ല, ഒരർത്ഥം, ഒരർത്ഥമേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഒരർത്ഥമേ ഉള്ളൂ. ഏതാണ് അർത്ഥം? ഒരർത്ഥമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ മൂന്നർത്ഥമോ നാലർത്ഥമോ നാനാർത്ഥങ്ങൾ എടുത്തിട്ട് പിന്നെ അതിനെയൊക്കെ ഒന്നാക്കുകയല്ല. ഞാൻ കണ്ട വൈജ്ഞാനങ്ങളിലെല്ലാം പല അർത്ഥം എഴുതിയിരിക്കുകയാണ്. എന്നാ എന്താണ് പൊരുൾ ഒന്നാണെന്ന് പറഞ്ഞിട്ട് കൂടി വ്യാഖ്യാതാക്കളെല്ലാം ഈ മൂന്നിനും മൂന്നർത്ഥം എഴുതിയിട്ട് പിന്നെ പറയും ഇതൊക്കെ അനുകമ്പയാണെന്ന് പറയും. എന്നാ അനുകമ്പ എന്താണെന്ന് പറയത്തുമല്ല. പ്രശ്നം വരുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പ്രശ്നം നമ്മള് ശ്രദ്ധ, ഏകാഗ്രത, കോൺസെൻട്രേഷൻ അതില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ അത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളൊരുപാട് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്താലും നമ്മുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്തണം. ഈ നമ്മൾ പലരും പറയും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ നമ്മുടെ ഓർമ്മയുടെ ഒരു എറർ ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. എനിക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്നാണ് പലരും പറയുന്നത്. നിങ്ങൾ പലപ്പോഴും കുറിച്ചു വച്ചിട്ടും പിന്നീട് പറയുമ്പം പറഞ്ഞതല്ല മാറ്റി പറയുന്നു. ഇന്ന് പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം ഞാൻ പറയും. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയ്ക്ക് സംഭവിക്കുന്ന ഒരു എററല്ല അത്. ഇത് പറ്റും പോലെ തന്നെ വ്യാഖ്യാതാക്കൾക്ക് പറ്റും പോലെ നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ വേണ്ടത്ര കോൺസെൻട്രേഷൻ അതിൽ പോകുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ഓർമ്മയ്ക്കുള്ളത് എററല്ല അത്. ശരിക്കും നമ്മുടെ മനസ്സിന് കേൾക്കുന്ന സമയത്തോ വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തോ ശരിയായ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് ഓർമ്മയിലിരിക്കും. അസം അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് വന്നില്ലെങ്കിൽ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ അത് നമ്മളെ തലയ്ക്കകത്ത് കയറുന്നില്ല, പിന്നെയല്ലേ അത് ഓർമ്മയിലിരിക്കാം. നമ്മുടെ മെമ്മറിയിൽ എറർ സംഭവിക്കുന്നതല്ല, മറിച്ച് നമുക്ക് ആ ഏകാഗ്രത പുലർത്താൻ പറ്റുന്നില്ല. ഒരേപോലെ ഓരോരുത്തർക്കും ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് ഓരോ ശൈലിയുണ്ട്, അത് ശരിയാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നു, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷേ ഏത് രീതിയായാലും ശരി, നമ്മളിപ്പോൾ കേൾക്കുന്ന സമയത്തായാലും ശരി പറയുന്ന സമയത്തായാലും ശരി നമുക്ക് ഒരു ഫുൾ കോൺസെൻട്രേഷൻ വേണം, ശരിയായ ഒരു ഏകാഗ്രത വേണം. ഏകാഗ്രത കൊണ്ട് അതിനെ ഗ്രഹിക്കണമെന്ന്. എന്റെ രീതി എന്തെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതത്തില്ലായിരുന്നു. അതെന്റെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, എന്റെ ഒരു രീതിയെ കുറിച്ച് പറയണം. ഞാൻ ക്ലാസ്സിലിരുന്ന് ഒരിക്കലും നോട്ട് എഴുതത്തില്ല, കാരണം നോട്ട് എഴുതിയ കുറേ സമയം കുറെ ശ്രദ്ധ നോട്ടിലേക്ക് എഴുതുന്നതിന് പോവും, കുറെ കേൾക്കുന്നതിന് പോവും. അതുകൊണ്ട് ഞാനൊരിക്കലും ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നോട്ട് എഴുതില്ല, പേന കയ്യിലെടുക്കത്തേ ഇല്ല. കഴിയുന്നത്ര എൻ്റെ കഴിവിനനുസരിച്ച് പറയുന്നത് കേൾക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഞാൻ മുറി പോയതിന് ശേഷം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് വായിക്കുകയോ ചിന്തിക്കുക ചെയ്യുമ്പോൾ ഞാൻ സ്വയം നോട്ട്. ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുപോകും, അത്ര പെർഫെക്റ്റ് ആയിരിക്കുമെന്നല്ല. എന്നാലും ഞാൻ എന്തൊക്കെ മനസ്സിലാക്കി എന്തൊക്കെ മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് അത് ബോധ്യപ്പെടാനൊരവസരവും. പിന്നെ അതൊരു ശീലമായി വരുമ്പം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതായിട്ടാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളു. അപ്പോൾ കുറേയൊക്കെ എനിക്ക് പിന്നീട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറെക്കുറെയൊക്കെ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ ബുക്കുകൾ ഞാൻ പണ്ടിങ്ങനെ നോട്ട് എഴുതി വെച്ചിരുന്നു. പക്ഷേ അതൊരിക്കലും ആ സമയം എനിക്ക് ക്ലാസ്സിലിരുന്ന് കേൾക്കുമ്പോൾ എനിക്കത് പറ്റത്തില്ല. ആ സമയം ഞാൻ നോട്ട് എഴുതാൻ പോയാൽ എനിക്കത് അതെൻ്റെ ഏകാഗ്രതയെ കുറേയൊക്കെ ബാധിക്കും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ അതിൽ പ്രധാനമായി ഞാൻ പറയുന്നത് ഇതാണ്, നമ്മളുടെ ഓർമ്മയുടെ പ്രശ്നമല്ല, പറയുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഏകാഗ്രമായി നിൽക്കാത്തതാണ്. അത് ഒന്ന് സംഭവിക്കുന്നത് എന്താണ്, അബ്സെന്റ്മെന്റായി പോകുന്നതാണ്. നമ്മൾ ഈ പറയുന്ന ആ വിഷയത്തിൽ നിന്ന് വിട്ട് മറ്റു വഴിക്ക് ഇങ്ങനെ സഞ്ചരിക്കും മനസ്സ്. കുറെ സമയം ഇവിടെ കാണത്തില്ല മനസ്സ്, അങ്ങനെ സംഭവിക്കും. എവിടെയെങ്കിലുമൊക്കെ പോകും, അതാണ് അത് ആബ്സെന്റ് മൈൻഡായി പോകും ഇടയ്ക്കിടയ്ക്ക്. അതാണ് ഒരു പ്രധാനമായ പ്രശ്നം വരുന്നത് സാർ. അതിൽ തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആബ്സെന്റ് മൈൻഡ് ആകാൻ പറ്റും, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പറ്റത്തില്ല. പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് ആബ്സെന്റ് മൈൻഡ് ആവും. അത് അബ്സെന്റ്മെന്റ് ആവുന്ന ഇതുപോലെ എങ്ങോട്ടെങ്കിലും പോകുന്നതല്ല. നമ്മൾ കൂടുതൽ വിഷയത്തിൽ ഏകാഗ്രമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കൂടുതൽ ഏകാഗ്രമായി ചിന്തിച്ചാൽ ചിലപ്പം നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ എന്നുവെച്ചാൽ പറയാൻ ആവശ്യമുള്ള കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കുന്ന മുഴുവൻ പറയാൻ പറ്റാതെ അങ്ങനെ ഒരു ഇത് വരും. അല്ല, സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അബ്സെന്റ്മെന്റ് ആകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരും നമ്മളോട്. നമുക്ക് പറയുന്നത് ശരിയായി പറയണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പഠിക്കുന്നതിലും എപ്പോഴും പഠിക്കുന്നതിലും കൂടുതൽ എപ്പോഴും പ്രയോജനം ചെയ്യുന്നത് പഠിപ്പിക്കുന്നതാണ്. എന്തെങ്കിലും നമ്മൾ കുറച്ച് പഠിച്ചാലും കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഡെപ്ത് ഉണ്ടാവും. അല്ല, പഠനം പിന്നെ പഠിപ്പിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പഠിക്കുക, പക്ഷെ പഠിക്കുന്നതിനോടൊപ്പം പഠിപ്പിക്കുക എന്നുള്ളൊരു ശീലം വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതാണ് ഇതിങ്ങനെ വിട്ടുപോകുന്ന കാര്യം. പിന്നെ എന്താണ് ഇത്, നമ്മുടെ മെമ്മറിയിൽ മറ്റ് നമ്മൾ ഓർത്ത് വെച്ചാലും ശരി, അതിൻ്റെ ഇടയ്ക്ക് മറ്റ് പലതും കൂടെ വന്ന് കയറുക. അതിന് മെമ്മറിയുടെ സ്കീമാറ്റിക് എറർ എന്ന് പറയും. മെമ്മറിയിൽ പലതരത്തിലുള്ള എററുകൾ, ഒന്നാണ് ആബ്സെന്റ് മൈൻഡ്, മറ്റൊന്ന് സ്കീമാറ്റിക് എറർ എന്ന് പറയും. അതായത് അത് നമ്മളെങ്ങനെയാണോ ധരിക്കുന്നത്, ഒരു കാര്യം ഇങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില കാര്യങ്ങളൂടെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ തുടർച്ച കിട്ടത്തില്ല. അപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറയാത്തതും പറയുന്നില്ലേ, ഞാൻ പറയാത്ത പറയുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നാണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. അതും കൂടെ ചേർത്താ പറയുന്നു. അതിന് സ്കീമാറ്റിക് എറർ എന്ന് പറയും. മെമ്മറിയിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഓർമ്മക്കുറവ് എന്ന് പറയുന്നതല്ല, നമുക്ക് ശരിക്കും സംഭവിക്കുന്നത് കോൺസെൻട്രേഷന്റെ കുറവാണ്, ഏകാഗ്രതയുടെ കുറവാണ് വരുന്നത്. അപ്പം നിങ്ങൾ എത്രമാത്രം അത് ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ ഏതൊക്കെ ഒമിഷൻ എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ആബ്സെന്റ് മൈൻഡ് എങ്ങനെയാവുന്നുണ്ട്, സ്കീമാറ്റിക് എറർ എങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെ പലത് സംഭവിക്കും. നമ്മുടേതായ എന്തെല്ലാം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇതിനൊക്കെ മെമ്മറിയുടെ എററുകൾ എന്ന് പറയും. അത് മനസ്സിലാക്കാനാണ് നിങ്ങൾ പറയണമെന്ന് പറയുന്നത്, പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അടുത്ത് പറയുന്നത് എന്താണ്, ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ വിപരീതമായ കാര്യം പറയാണ്. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സിരനാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാ. അപ്പൊ അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞു, അനുകമ്പയുള്ളവനാണ് മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ ഒരു നിർവചനമാണ്, നിർവചനമാണ് അനുകമ്പ ഉള്ളവനാണ് മനുഷ്യൻ എന്ന് വെച്ചാൽ അതൊരു അർത്ഥവത്തായ നിർവചനമാണ്. അത് ഒരു ബയോളജിക്കലായിട്ടുള്ള നിർവചനമൊന്നുമല്ല, മറിച്ചൊരു ആശയപരമായിട്ടുള്ള ഒരു അർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആദർശപരമായിട്ടുള്ള ഒരു നിർവചനമാണ് പറയുന്നത്. അനുകമ്പയുള്ളവരെയും മനുഷ്യനെന്ന് പറയാൻ പറ്റും. അനുകമ്പയില്ലെങ്കിലോ, അനുകമ്പയില്ലെങ്കിൽ ആ മനുഷ്യൻ വെറു ശവമാണ്. അതിനടുത്ത് പറയുന്നു ശവം എന്ന് പറഞ്ഞ എന്താണ്, ശവം എന്ന് പറഞ്ഞത് അത് ദുഷിക്കുന്നതാണ്, നാറുന്നതാണ്, ദുർഗന്ധം ഉണ്ടാകുന്നതാണ്, അത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യേണ്ടതാണ്. മനുഷ്യനതിന് അതിനോട് സഹകരിക്കാൻ പറ്റിയ ഒന്നല്ല, ശവവുമായിട്ട് മനുഷ്യന് സഹകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനെ ഫോർമാലിൻ ലായനിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കും, പഠിക്കണം. അല്ലെങ്കിൽ ആ ശവം എന്ന് പറയുന്നത് മനുഷ്യന് ഒരു തരത്തിലും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാം, സ്വാഭാവികമായ രീതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അതിനകത്ത് ബാക്ടീരിയകളൊക്കെ പ്രവർത്തിച്ച് ജീർണിക്കും, അപ്പൊ ദുർഗന്ധം ഉണ്ടാവും. അപ്പൊ അതുപോലെ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു ശവം പോലെ മനുഷ്യന് നിഷ്പ്രയോജനമെന്നുള്ളതല്ല, മനുഷ്യനത് അസ്വാസ്ഥ്യത്തെ ഉണ്ടാക്കുന്നതുമാണ്. അനുകമ്പയില്ലാത്ത മനുഷ്യൻ നിഷ്പ്രയോജനം ആണ്, അതും പറയുന്നു, അതിന് ഉദാഹരണം പറയുന്നു. നാറുന്നൊരുടമ്പ്, നാറുന്ന ശരീരമാണ് എന്ന് വെച്ച് ശവമാണെന്ന് അർത്ഥം. ഒരു മനുഷ്യനിലെ അനുകമ്പ വേണം, അത് എത്ര മാത്രം എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും അവന്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു അനുകമ്പയുള്ള ഒരു നേച്ചറായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങളും ശേഷിയും ഒക്കെ അനുസരിച്ച് ഒക്കെ അതൊക്കെ പ്രയോഗിക്കാൻ പറ്റും, അവനേത് ജീവിത സാഹചര്യത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ആശ്രമത്തിൻ്റെ അകത്ത് വളരെ സാത്വികമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ അനുകമ്പാപരമായിട്ടൊക്കെ നമുക്ക് ജീവിക്കാം. ചിലപ്പോൾ വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് അനുകമ്പ അവിടെ വേണ്ടത്ര പ്രയോഗിക്കാൻ കഴിയത്തില്ല, വേറൊരു മത്സര രംഗത്താണ്, അവിടെ അത് പ്രയാസമായിരിക്കും. ജീവിത സാഹചര്യം ഒരു പ്രധാന ഒരു ഘടകമാണ്. മനുഷ്യന് അപ്പൊ പിന്നെ അവന് ആ ജീവിത സാഹചര്യം അവന് ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ, ആ തൊഴിൽ അനുസരിച്ച് ഒരാൾക്ക് അനുകമ്പ ചെയ്യാൻ പറ്റും. ഒരു കർഷക തൊഴിലാളിയാണ് പഴയകാലത്ത് കാള പൂട്ടുന്നവർ, അവർക്ക് അനുകമ്പ എന്ന് വെച്ചാൽ അതിനൊരു പരിമിതിയുണ്ട്. പഴയകാലത്ത് വണ്ടിക്കാള, ഇന്നതൊക്കെ മാറി വരുന്നുണ്ട്, അതിനെ എന്താണ് അവനെത്ര അനുകമ്പ വണ്ടിക്കാളയോട് കാണിക്കാൻ പറ്റും, അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളിയാണ്, അയാളുടെ ജോലി മത്സ്യം പിടിക്കുകയാണ്, അയാൾക്ക് എത്ര അനുകമ്പ വെച്ച് പുലർത്താൻ പറ്റും. ആ സാഹചര്യങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഒരു പീഡയറമ്പിനും വരുത്തരുത്. പല തൊഴിലുകൾ ചെയ്യുന്നിടത്തും അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വരും. ഇതുപോലെ ഒരുപാട് നമ്മുടെ മനുഷ്യന്റെ ഇപ്പോൾ ഭൂമിയിൽ കൃഷിപ്പണി ചെയ്യുന്നു, ഏത് കൃഷിപ്പണി ചെയ്താലും ശരി, വെട്ടിയും കിളക്കുകയും മുറുകിയൊക്കെ ചെയ്യുമ്പോൾ എന്തോരും ഒരുപാട് ജീവികളെ മണ്ണ് വെട്ടി മാറ്റണമെങ്കിൽ എത്ര മണ്ണിരെ വെട്ടി മുറിക്കേണ്ടി വരും. ഒരു വീട് എറുമ്പിനും മരത്തരെന്ന് പറഞ്ഞ് ഒരാൾക്ക് കിളയ്ക്കാൻ പറ്റുമോ? പറ്റുമോ? അസാധ്യമാണ്. അപ്പോൾ അവൻ്റെ തൊഴിൽ രംഗം അനുസരിച്ച്, ഇനി ഒരാൾക്ക് സ്ലാട്ടർ ഹൗസിലാണ് അയാളുടെ ജോലി, അറബുശാലയിൽ ജോലി ഏതാണ്? ഇയാൾ ഇവിടെ നിന്ന് ഗൾഫിൽ പോയി തൊഴിലിൽ ചേരും, അവിടെ ചെന്ന് പയക്ക് കിട്ടിയ ജോലി എന്താണ്? സ്ലാട്ടർ ഹൗസിലാണ്. അപ്പോൾ അയാൾക്ക് അവിടെ അനുകമ്പ പറ്റുമോ? ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ പറ്റും? പറ്റത്തില്ല. കോൺട്രാക്റ്റാണ്, ജോലി ഉപേക്ഷിക്കാനും പറ്റത്തില്ല. പാസ്പോർട്ടൊക്കെ അവരാദ്യം അങ്ങ് പിടിച്ചു വയ്ക്കും. അപ്പം അവൻ ആ ജോലി ചെയ്തേ പറ്റും, ഇഷ്ടമല്ലെങ്കിലും ചെയ്തേ പറ്റും. ജാതി ഇവിടെ ഇപ്പൊ ജാതിയുമായിട്ട് എന്താ ഞാൻ പറയുന്നു? ജാതിയുമായിട്ട് എന്താ ബന്ധം? ജാതിയും തൊഴിലുമായിട്ടൊരു ബന്ധമില്ല. ഇതാരും പറഞ്ഞു ജാതിയും തൊഴിലുമായിട്ട് ബന്ധമുണ്ടെന്ന്? അത് പഴയ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ ഓരോ ജോലി ഏൽപ്പിച്ചു. അപ്പോൾ ആ ജോലി ചെയ്യാൻ ജാതിയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അപ്പോൾ പഴയ കാലത്തെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് നിർബന്ധിത സാഹചര്യങ്ങളാണ്, നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം. അപ്പം അങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരാൾ അച്ഛനും അമ്മയും ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബം ചെയ്യുന്ന തൊഴിൽ തന്നെ വീണ്ടും ചെയ്യാൻ നിർബന്ധിതനായി തീരുകയാണ്. അപ്പൊ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ ഓരോരുത്തർ ഓരോ തൊഴിൽ ചെയ്യുകയാണ്. ജാതിയുമായിട്ട് എന്താ ബന്ധം? എങ്ങനെ? അതവൻ എന്ത് ജോലി ചെയ്യുന്നു എന്നനുസരിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പഴയ കാലത്തെന്ന് വെച്ചാൽ അങ്ങനെ അനുകമ്പ എന്ന് പറയുന്ന ഇത്തരം നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ പണിയെടുക്കേണ്ടി വരും. അവൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ഇന്ന് വന്നു അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോയാൽ അവിടെ നിർബന്ധിത സാഹചര്യമാണ്. ഫ്രീ വിസയ്ക്ക് പോയി, അവിടെ ചെന്നപ്പോൾ എവിടെ ജോലി കിട്ടിയത്? സ്ലാട്ടർ ഹൗസില്. നിർബന്ധിത സാഹചര്യമാണ്, ചെയ്തേ പറ്റും. അതുകൊണ്ട് ജാതിയാവും? ജാതിയാവുന്നില്ലല്ലോ. പണ്ട് അങ്ങനെ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ തലമുറ തലമുറ കഴിഞ്ഞു വരുമ്പോൾ പിന്നെ അവരെ എന്താണ് ഒരു ജാതി എന്ന് അവരെ അഡ്രസ്സ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ല, തൊഴിൽ ജാതി ഉണ്ടാക്കുന്നതല്ല സാഹചര്യം. കാരണം അവന് ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്നൊരു വഴിയില്ല, അനുവദിക്കില്ല സമൂഹം. അവന് അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ തൊഴിലിനെ സംബന്ധിച്ചൊരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ല. നിർബന്ധിത സാഹചര്യം അതാണ്. ഇന്നങ്ങനെയല്ല, അവന് ഏറെക്കുറെ വലിയൊരളവ് വരെ എന്ന് വെച്ചാൽ 99% എന്താണ്, അവൻ്റെ തെരഞ്ഞെടുപ്പാണ് അവൻ്റെ തൊഴിൽ. അപ്പോൾ അവനത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അവന് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ തൊഴിലാണ് ജാതി ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്നെന്താ ഉണ്ടാക്കാത്ത തൊഴിൽ? ഇന്നൊരു തൊഴിൽ ചെയ്യുന്നവന് പ്രത്യേക ഒരേ തൊഴിൽ ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരല്ലേ, അവർക്കൊരു ജാതിയാവുന്നുണ്ടോ? അതെന്താ ജാതിയാകാത്ത? അപ്പോൾ തൊഴിലല്ല ജാതി ഉണ്ടാക്കുന്നു അല്ലേ. ഇന്ന് പോലീസ് എന്ന് പറയുന്ന ഒരു തൊഴിൽ, ആ ചെയ്യുന്ന പോലീസുകാരെല്ലാം കൂടി ചേർത്ത് ആരെങ്കിലും ഒരു ജാതി എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം അത് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മനുഷ്യൻ ചെയ്യുന്ന തിരഞ്ഞെടുക്കുകയാണ്. അവന് തിരഞ്ഞെടുക്കാൻ പോലും ഇന്ന് തൊഴിലിന് അവസരമില്ല. അത് വേറൊരു വിഷയം. ഇല്ല, അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇന്നെന്ന് വെച്ചാൽ മനുഷ്യന് എന്താണ് തൊഴിലെന്ന് പറയുന്നത്? അവനെ സംബന്ധിച്ച് ഒരു അവൻ്റെ തിരഞ്ഞെടുപ്പാണ്. പക്ഷെ അതിൽ അവൻ അവസരങ്ങളില്ല, അതാണ് ഇന്നത്തെ പ്രശ്നം. അതാണ് തൊഴിലില്ലായ്മ എന്ന് പറയും. അവന് തിരഞ്ഞെടുക്കാം, സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അവസരമില്ല. പണ്ടങ്ങനെയല്ല, അവന് തിരഞ്ഞെടുപ്പിനുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല, പക്ഷെ അവൻ അവസരമുണ്ട്, അവനത് ചെയ്തേ പറ്റും. അതാണ് അവൻ്റെ അവസരം. പിന്നെ സമൂഹം തനിക്ക് കൽപ്പിച്ച് ആ തൊഴിൽ താൻ ചെയ്തേ പറ്റും. എന്നുവെച്ചാൽ അവസരം അവൻ്റെ മുമ്പിലുണ്ട് തൊഴിലിന്. അതിൽ നിന്ന് അവന് മാറാൻ പറ്റില്ല, അവന് ഇഷ്ടമല്ലെങ്കിലും ചെയ്തേ പറ്റും. അപ്പോ ജാതി എന്ന് പറയുന്നത് പഴയകാലത്ത് ഇങ്ങനെ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചാണ്. തൊഴിലുമായിട്ട് അതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. ക്രമേണ ക്രമേണ ആൾക്കാർക്ക് വേറെ അവസരമില്ലാത്തതുകൊണ്ട് ആ തൊഴിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവസരം കിട്ടുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും ആ തൊഴിൽ അവസരം കിട്ടിയാൽ മാറ്റും. പക്ഷേ മാറ്റിയാലും അവൻ്റെ ജാതി മാറത്തില്ല. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലല്ല ജാതി. ഒരു ഉദാഹരണം പറഞ്ഞാൽ പഴയ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ചെത്ത് തൊഴിൽ ചെയ്തിരുന്ന ആരായിരുന്നു? ഈഴവരായിരുന്നു. പക്ഷെ ഈഴവരുടെ ഇടയിൽ വൈദ്യന്മാരുണ്ടായിരുന്നു, സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു, ബിസിനസ് ചെയ്തവരുണ്ടായിരുന്നു, പിന്നെ എന്തെല്ലാം തൊഴിലുകൾ ചെയ്തവരുണ്ടായിരുന്നു. പക്ഷെ ജാതി മാറിയ ആ അപ്പൊ തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല ജാതി എന്ന് പറയും. ഏത് തൊഴിൽ മാറ്റിപ്പിടിച്ചാലും ശരി, അത് സമൂഹം കൽപ്പിച്ചെടുക്കുന്ന ഒന്നാണ്, അതിന് തൊഴിലുമായിട്ട് ബന്ധമൊന്നും. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് എന്താണ്, ഒരു ഗ്രൂപ്പിന് അവൻ ഏത് തൊഴിൽ ചെയ്താലും ജാതി അത് തന്നെ ആയിരിക്കും. നിങ്ങൾ പറയും പൂജയൊക്കെ ചെയ്യുന്നവനാണ് ബ്രാഹ്മണനെന്ന് അല്ലേ? അവൻ പുട്ടുണ്ടാക്കിയാലും അവൻ എന്താണ്, പുട്ടുകട നടത്തിയാലും അവൻ എന്തു പറയും? ബ്രാഹ്മണന് തന്നെ പറയും. അവന് ചിലപ്പോൾ പുട്ട് കച്ചവടമായിരിക്കും, ദേ പുട്ട് അതായിരിക്കും അവൻ്റെ ജോലി. പക്ഷെ അവന് എന്തേ പറയത്തുള്ളൂ? അപ്പൊ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണോ ജാതി? അങ്ങനെയല്ല. അത് തന്നെ, അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ആരാണ്, അവരൊരു പിന്നെ ഈ എന്താണ് തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, മനസ്സിലായോ? ബോധമുള്ള ഒരു സ്ത്രീയല്ല. അവരുടെ മനസ്സിരിക്കുന്ന ഒരു പ്രാകൃതമായ ചിന്താഗതിയും വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അപ്പോ അതങ്ങനെ അവർ വിളിക്കുമ്പോ അവരിൽ ഇങ്ങനെ പാരമ്പര്യമായി വന്ന് ചേർന്ന ചില ധാരണകൾ അതിനൊരു കാരണമാണ്. അതുകൂടെ നമ്മൾ പരിഗണിക്കണം. പാരമ്പര്യമായി സമൂഹം അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച ചില ധാരണകൾ, പിന്നെ അവരുടെ വിവരമൊക്കെ ഇടും. ആ അതൊക്കെ പറയും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഞാൻ എന്റെ അച്ഛൻ ഇന്ന പാരമ്പര്യമുള്ളവരാണ്, നിന്റെ അച്ഛൻ ചെത്തുകാരനാണെന്ന് പറയും അങ്ങനെ. പക്ഷെ സ്വന്തം ജാതിക്കാരെ വിളിച്ചാൽ പരാതിയില്ല, അന്യജാതിപ്പെട്ടവൻ വിളിക്കുമ്പോഴാണ് മറ്റൊരു ജാതി. ഈ സ്ത്രീ എന്ന് പറയുന്നത് നായർ ജാതി ആയതുകൊണ്ടാണ് അത് വലിയൊരു വിഷയമായത്. ആ സമയം ഇഴവ ജാതിപ്പെട്ട ഒരാളാണെങ്കിൽ അതത്ര സീരിയസ് ആകത്തില്ല. അത് മറ്റതും ചർച്ചയായി. ആ സുധാരനാണോ വിളിച്ചത്? ആണോ വിളിച്ചത്? ആ ആരോ വിളിച്ചു, സ്വന്തം ജാതിപ്പെട്ടയാള് വിളിച്ചു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ്. ഞാനതൊക്കെ രാഷ്ട്രീയമുണ്ട്, അതിനെ ഇത്രയും വലുതാക്കുന്നു. അതിന് ഭയങ്കരമായിട്ട് ഈ സ്ത്രീ വിളിച്ചോണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ വിളിച്ചപ്പോ പിന്നെ അതിൻ്റെ അകത്തൊരു വൈകാരികമായൊരു ഇതൂടെ ഉണ്ട്. അവര് ധരിച്ചിരിക്കുന്ന എന്താണ്, അവരുടെ അയ്യപ്പനെ, ഒരു അയ്യപ്പന്റെ ഒരു ഭക്തയായിരിക്കും. അപ്പോ അയ്യപ്പനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് അവർക്ക് അങ്ങേറ്റം അധിക്ഷേപിക്കാം എന്നുള്ള ഒരു വാക്ക് ഇതാണ്. അങ്ങനെ അതിന്റെ എല്ലാ വശവും നമ്മൾ ചിന്തിക്കണം. അതിന്റെ പിന്നിലൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല. അപ്പോ CIA ആണ് വിളിപ്പിച്ചതെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഇത്രയാണ്. ഒന്ന് അവരുടെ വൈകാരികമായ ഒരു വിക്ഷോഭം, പിന്നെ പാരമ്പര്യമായി അവരുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ചിന്തകള്, ജാതീയ ചിന്ത, അതൊക്കെ കാരണമാണ്. പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരാൾ വിളിച്ചപ്പോൾ അത് വേറെ രീതിയിൽ, എവർ വിളിക്കുമ്പോൾ അത് വേറെ രീതിയിൽ, എവർ വിളിച്ചതിന് ഈ തലമുറകളോളം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, മറ്റേ ആൾ വിളിച്ച ജനങ്ങൾ മറന്നുപോകും. ആ അത് പറയും. കാരണം പൊതുവെ എന്താണ് മഹർ ജാതിക്കാരെന്ന് പറയുന്ന അന്ന് ഏറ്റവും മോശപ്പെട്ട തൊഴിൽ ചെയ്തിരുന്നവരാണ് അന്നത്തെ കാലത്ത് തൊഴിൽ. ഇന്ന് മോശപ്പെട്ട തൊഴിലല്ല എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ചുറ്റുപാടുകളിൽ ഈ കക്കൂസ് വൃത്തിയാക്കുകയും ചെരുപ്പ് കുത്തുകയും നല്ല തൊഴിലെന്ന് ഞാൻ അതാണ് പറയുന്നത്. നിർബന്ധിതമായ സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇതാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിൽ കൊണ്ട് ജാതിയാകുന്നില്ല, തെറ്റായ ധാരണയാണ്. തൊഴിൽ മാറിയാലും ആ ജാതി തന്നെ ആയിരിക്കും. ഗുരു പറഞ്ഞ ഒരു ജാതിയിൽ ആരും എത്തിപ്പെടുന്നതല്ല. ഗുരു പറഞ്ഞ ഒരു ജാതി എന്ന് പറയുന്നത് അത് ഉള്ളത് തന്നെയാണ്, നമ്മളാരും എത്തിപ്പെടേണ്ട കാര്യമില്ല. അത് ഈ അനുകമ്പ പോലെയാണ്, അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. അല്ല ഗുരു പ്രത്യേകിച്ച് ഒരു ജാതിയെ കുറിച്ച് പറഞ്ഞില്ല. ഗുരു പറഞ്ഞത് മനുഷ്യർ ഒരു ജാതി, അത് തന്നെ നമ്മൾ എത്തിപ്പെടുന്നതാണ് അല്ലല്ലോ. അതാണ് ഉള്ള കാര്യം പറഞ്ഞു. മനുഷ്യനാണ്, മനുഷ്യനാണ് ജാതി. മനുഷ്യരിൽ മനുഷ്യജാതി എന്ന് പറയുന്ന ഒരു ജാതിയുള്ളൂ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മറ്റ് ജാതികളെ നിരാകരിക്കുക, അത് നമ്മൾ എത്തിപ്പെടേണ്ടതോ അങ്ങനെ ഒന്ന് ആയിത്തീരേണ്ടതോ ഒന്നൊന്നുമല്ല. അതാണ് ഇപ്പോഴും എല്ലാവരും അതാണ് ആ ഒരു തിരിച്ചറിവ വേണ്ടത് അതിന്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുന്നതിന് പല പല പല പല തടസ്സങ്ങൾ വരും. അങ്ങനെ ഒരു തിരിച്ചറിവിൽ മനുഷ്യന് ജീവിക്കുന്നതിന് സാഹചര്യം പലപ്പോഴും അനുകൂലമല്ലാതെ വരും. അത് എങ്ങനെ അനുകൂലമല്ലായിരുന്നു? ജാതീയമായ മേൽക്കോയ്മയും ജാതീയമായ എന്താണ് പുറന്തള്ളലുകളും ഇതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മനുഷ്യനങ്ങനെ മനുഷ്യൻ എന്നുള്ള ഒരു ജാതി ആ ഒരു തിരിച്ചറിവിലും മനുഷ്യന് പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. സാമൂഹികമായ പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇപ്പൊ നമ്മൾ എന്തിനാ ജാതിയിലേക്ക് പോയത് പെട്ടെന്ന്? ആ ഗുരു ഇവിടെ ഇപ്പൊ എന്താണ് പറയുന്നത്? മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് ജീവനുള്ള ജീവി, മനുഷ്യ ജീവി. അവിടെ ജീവന്റെ സ്ഥാനത്ത് ഗുരു പറയുന്ന എന്താണ്? അരുൾ, അനുകമ്പയാണ് ആ ജീവന്റെ സ്ഥാനത്ത്. മനുഷ്യന്റെ ജീവനായിരിക്കേണ്ട അവന്റെ അനുകമ്പ എന്നുള്ള ധാരണയിലായി പറയുന്നു. സാർ നമ്മൾ പ്രാണൻ എന്ന് പറയുന്നില്ലേ? പ്രാണനുള്ളവനെയാണ് പ്രാണി അല്ലെങ്കിൽ ജീവി എന്ന് പറയുന്നത്. പ്രാണനില്ലെങ്കിൽ ശവം. ആ പ്രാണന്റെ സ്ഥാനത്ത് ഗുരു ഇവിടെ എന്തിനാ വയ്ക്കുന്നത്? അനുകമ്പ. അപ്പൊ പ്രാണനുള്ളത് പ്രാണി, ജീവനുള്ളത് ജീവി. അപ്പൊ മനുഷ്യ ജീവി എന്ന് പറഞ്ഞാൽ അത് പ്രാണനും ജീവൻ അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ ഉണ്ടായാൽ പോരാ, അതിന്റെ സ്ഥാനത്ത് എന്ത് വേണം? അനുകമ്പ വേണം. അപ്പൊ അനുകമ്പയുള്ളവനാണ് മനുഷ്യൻ എന്നും മനുഷ്യന് അനുകമ്പയിൽ അനുകമ്പയെ മുൻനിർത്തി ഒരു നിർവചനം കൊടുക്കുകയാണ്. അങ്ങനെ മനുഷ്യനെ നിർവചിക്കുന്നു. മറ്റേ അവിടെ പറഞ്ഞതല്ല ഏത് മനുഷ്യനാണ് മനുഷ്യത്വം ജാതി എന്ന് പറഞ്ഞതല്ല. അത് ജാതിയെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു നിർവചനമാണ്. ഇത് രണ്ട് രണ്ടാണ്, ഒന്നല്ല. അത് മറ്റൊരു സാഹചര്യത്തിൽ പറയുന്നു. മനുഷ്യനെ ഇങ്ങനെ കൃത്രിമമായ ജാതികൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ സ്വയം അതി അഭിമാനിക്കുകയും അതിൽ അതുപോലെ തന്നെ അപകർഷത അനുഭവിക്കുകയും ഉത്കർഷത അനുഭവിക്കുകയും അടിച്ചമർത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ആ ജാതി അശാസ്ത്രീയമാണ്, അവിടെ മനുഷ്യനാണെന്ന് പറയും. ഇവിടെ പറയുന്നത് ആ വിഷയത്തെക്കുറിച്ചല്ല. ഒരു മനുഷ്യൻ അനുകമ്പയുള്ളവനാണെങ്കിൽ അവൻ പ്രാണിയാണ്, ജീവനുള്ള മനുഷ്യനാണ്. അനുകമ്പയില്ലെങ്കിൽ അവൻ ശവമാണ്. ഇത് മനുഷ്യത്തിന്റെ മറ്റൊരു നിർവചനം. മറ്റത് ജാതി എന്ന് പറയുന്ന ഒരാശയത്തെ ചുറ്റിപ്പറ്റി വന്നത്, ഇത് അനുകമ്പ എന്ന് പറയുന്ന ഒരാശയത്തെ ചുറ്റിപ്പറ്റി വന്നത്. അവിടെ കേവലം മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്ന് പറയുമ്പം അവിടെ മനുഷ്യൻ അനുകമ്പയുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യൻ തന്നെയാണ്. അവിടെ അനുകമ്പ വേണമോ ഇല്ലയോ, നല്ലവനായിരിക്കണോ ചീത്തയായിരിക്കണോ, ആണായിരിക്കണോ പെണ്ണായിരിക്കണമോ, വലിയവനോ ചെറിയവനോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനാണെങ്കിൽ അവനൊരു ജാതി, അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് അനുകമ്പയുള്ളവൻ മാത്രമേ മനുഷ്യനാകുന്നുള്ളൂ. അപ്പോ പ്രാണി ജീവി എന്ന് പറഞ്ഞാൽ അനുകമ്പയുള്ളവനാണ്. അനുകമ്പയില്ലെങ്കിൽ അവൻ ശവമാണ്. അനുകമ്പയുള്ളവനെ മനുഷ്യനായി പറയുന്നു, ഇല്ലെങ്കിൽ ശവമെന്നും പറയുന്നു. അതാണ് ഈ രണ്ടും തമ്മിൽ വ്യത്യാസം. അരുളില്ല ഏതെങ്കിൽ, ഇത് ആ കവിതയുടെ ശൈലിയും പഴയ മലയാള ശൈലിയൊക്കെയാണ്. അവര് ഇല്ല അത് എങ്കിൽ എന്നുവെച്ചാൽ അരുളില്ലെങ്കിൽ എന്നാണ്. അരുളില്ലെങ്കിൽ എന്നുള്ളതിനാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് അരുളില്ല അത് എങ്കിൽ? ഇന്നിങ്ങനെ എഴുതാറില്ല, പക്ഷെ മുമ്പ് ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ എഴുതുന്നു. അരുളില്ലെങ്കിലെന്നേ നമ്മൾ പറയും. അരുളില്ല ഏതെങ്കിൽ എന്ന് ഇത്രയും വളച്ചുകൂട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അരുളില്ലെങ്കിൽ വെച്ചാൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള വിവേകം ഒരുവനില്ലെങ്കിൽ എന്താണ്, അവൻ ശവമാണെന്ന് പറയാൻ പറ്റില്ല. അവൻ വരുന്ന ആറുന്ന ശവമാണ്. അരുളില്ലെങ്കിൽ അസ്ഥി, തോല്, സിര ഇവയോട് കൂടിയ എന്ന് അവിടെ ചേർക്കണം. ഇവയോട് കൂടിയ നാറുന്ന ഒരു ഉടമ്പ് താൻ അവൻ. അവൻ നാറുന്ന ഒരു ഉടമ്പ് ശരീരമാണ്. ഇതെല്ലാം ഉള്ള ഒരു നാറുന്ന ശരീരം എന്ന് വെച്ചാൽ ഒരു ശവമാണെന്നർത്ഥം. എന്ത് ചെയ്തു, അവനിൽ നിന്ന് അനുകമ്പയാവുന്ന ജീവൻ അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ മനുഷ്യന് പ്രാണനുണ്ടായ മനുഷ്യ ജീവിയാകത്തില്ല, അനുകമ്പ ഉണ്ടെങ്കിലേ മനുഷ്യ ജീവിയാകും. അപ്പൊ അനുകമ്പ പോയി കഴിഞ്ഞാൽ എന്തായി, അത് വെറും അവൻ ശവമാണ്. എന്നുവെച്ചാൽ അവനെ അടുത്ത് കുഴിച്ചിടണമെന്ന് നടത്തും. അവന് മനുഷ്യ സമൂഹത്തിന് സ്ഥാനമില്ല. ശവത്തെപ്പോലെ അവനാണ് ശരിക്കും ബഹിഷ്കൃതനെന്ന് പറയുന്നത്. കാരണം സമൂഹത്തിന് അവന് യാതൊരു സ്ഥാനവുമില്ല. അവന് സമൂഹത്തിന് അവനോട് ആർക്ക് സഹകരിക്കാൻ കഴിയുന്നില്ല, അവനാരോട് സഹകരിക്കാൻ കഴിയുന്നില്ല. അവന് അനുകമ്പ ഇല്ലാത്തവനായിത്തീരും. നേരത്തെ പറഞ്ഞല്ലോ മൃഗത്തോട് തുല്യൻ അവനെന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. അവൻ ശവത്തിന് തുല്യമാണ്, മൃഗത്തിന്. മൃഗത്തോട് തുല്യൻ അവനെന്ന് എവിടെയാ പറഞ്ഞത്? അവസാനത്തെ പദ്യത്തിൽ. അങ്ങനെ പറഞ്ഞത് തുടക്കം അങ്ങനെ. അവസാനത്തെ പദ്ധതി അവിടെ പറഞ്ഞു കൊല്ലായിൽ അല്ലായിൽ മൃഗത്തോട്. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, കൊല്ലാതിരുന്നാൽ ഗുണമുള്ളവൻ, അല്ലെങ്കിൽ മൃഗം. അതുപോലെ ഇവിടെ പറയുന്നു അനുകമ്പയുള്ളവനാണെങ്കിൽ അവനൊരു മനുഷ്യനാണ്, അനുകമ്പയില്ലെങ്കിൽ അവൻ വെറും ശവമാണ്. അതേ യുക്തിയിൽ തന്നെ ഇവിടെയും പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന എന്തിനു, ഒരു മനുഷ്യനായ അല്പസ്വല്പമെങ്കിലും അനുകമ്പ വേണം. അവന്റെ സാഹചര്യങ്ങളിൽ, അപ്പോ അതാണ് ഞാൻ നേരെ പറഞ്ഞത്. അപ്പോൾ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ അനുകമ്പയോടുകൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിലും പ്രായോഗികമായി അവന് അനുകമ്പ ഒരു പീഡ, പ്രായോഗികമായി പീഡ വരുത്താതെ വരെ തന്നെ ജീവിക്കാൻ പറ്റില്ല. അതുകൂടെ നമ്മൾ പ്രായോഗികമായി നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇതാണ്. അപ്പൊ അവന് എന്താണ്, മണ്ണ് വെട്ടിക്കളച്ച് കൃഷി ചെയ്യുന്നവനാണെങ്കിൽ അവന് പൂർണ്ണമായും ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അവന്റെ ജീവിതത്തിലും അനുകമ്പയ്ക്ക്, അവന് അനുകമ്പ പ്രകടിപ്പിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും. ഇനി അവനിങ്ങനെ ചെയ്യുമ്പോഴും അവൻ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രാണികളുടെ ക്രൂരത മനസ്സിൽ വെച്ചുകൊണ്ടല്ല, അതവന്റെ ഉപജീവന മാർഗം, അവന്റെ അതിജീവനത്തിന്റെ മാർഗമായി അവൻ ആ തൊഴിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ ചെയ്യുന്ന സമയത്ത് പോലും ആ ചെയ്യുന്നവന് ആ ജീവികളോട് അവന്റെ മനസ്സിൽ ക്രൂരത എന്ന് പറയുന്ന ഒന്നും ഇല്ലാതെ ഇരിക്കും അവൻ ചെയ്യുന്നു. അവിടെ ജീവനെ ഹനിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അവന്റെ മനസ്സിൽ ക്രൂരത ഇല്ലെങ്കിൽ അതിന്റെ വിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അനാവശ്യമായ ഹിംസകൾ അവൻ ഒഴിവാക്കും. അവന്റെ ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള അഹിംസ മാത്രമേ അവിടെ നടക്കൂ. അവൻ മറ്റ് മനുഷ്യരോടോ മറ്റ് പ്രാണികളോടോ മറ്റ് സമയങ്ങളിലോ അവന്റെ തൊഴിലിന്റെ ഭാഗമല്ലാതെ അവനവിടെ ഒരു പീഡ എറുമ്പിനും വരുത്താതെ അവനും ജീവിക്കാൻ പറ്റും അല്ലേ. മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന ഒരുത്തൻ, അവൻ ആ തൊഴിൽ ഹിംസയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആ തൊഴിൽ വിട്ടുള്ള രംഗങ്ങളിൽ വരുമ്പോഴും അവന് സമൂഹത്തിൽ അവൻ ജീവിക്കുന്നു. അവിടെ അവൻ അതേ ഹിംസ കാണിക്കുകയാണെങ്കിൽ അത് ആവശ്യമില്ലാത്തതാണ്, അവിടെ അതിൻ്റെ ആവശ്യമില്ല. അവിടെ അവൻ എന്ത് ചെയ്യാം, മറ്റു രംഗങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു പീഡ എരുമ്പിനും വരുത്താതെ അവനെ ജീവിക്കാം. കാരണം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ കണക്കിലെടുക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു ആദർശ സിദ്ധാന്തമൊക്കെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ അപ്രായോഗികമാണ്, അപ്രായോഗികമായ ആശയമായി. അപ്പൊ പറയുമ്പോഴും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കണം, മനുഷ്യന് ഇത് എവിടെയൊക്കെ എത്രമാത്രം പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോ അത്തരം തൊഴിലുകളിലൊന്നും ഏർപ്പെടാതെ ഒരാൾ ഇങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നു, അപ്പൊ അങ്ങനെയുള്ള ഹിംസാ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അയാൾ മാറിയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അത് കൂടുതലയാളുടെ ജീവിതത്തെ അനുഷ്ഠിക്കാൻ പറ്റും. മറ്റുള്ളവർ അപേക്ഷിച്ച് അത്രയേ ഉള്ളൂ. അത് വരുമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. തൊഴിൽ ചെയ്യുമ്പോ അവിടെ ഹിംസയുണ്ട്. അപ്പൊ ഈ അഹിംസ എന്ന് പറയുന്ന ഫലത്താകുന്നത് എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, അപ്പം മനുഷ്യര് മനുഷ്യനിങ്ങനൊരു സമൂഹമാകുമ്പോൾ മനുഷ്യൻ പരസ്പരം ഹിംസിക്കുന്നു. എന്തിനു വേണ്ടി? അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവനവൻ്റെ മമതയ്ക്ക് വേണ്ടി. അവൻ മറ്റു വംശത്തെ, മറ്റു മനുഷ്യരെ, മറ്റു ജാതികളെ, മറ്റ് ദേശക്കാരെ ഒക്കെ അവൻ ആക്രമിക്കുന്നു, ഹിംസിക്കുന്നു. അവിടെയാണത് ഫലപ്രദമാകുന്നത്. അപ്പോൾ അവിടെ ഇത് ഫലപ്രദമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രായോഗികത എന്ന് പറയും. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അപ്രായോഗികമായ ഒരാശയമായിപ്പോ അല്ലേ. പാടത്ത് പണിയെടുക്കുന്നവൻ്റെടുത്ത് ഒരു പീഡ എറുമ്പിനും വരരുത് എന്ന് പറഞ്ഞാൽ അവൻ ആ പണിയായത് ഉപേക്ഷിക്കേണ്ടി വരും. പണിയെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക, മറ്റു ജനങ്ങളെ കൊള്ളയടിക്കുക, മറ്റൊരു രാഷ്ട്രീയക്കാരനെ കൊല്ലുക, അവിടെ ഒരു പീഡ എറുമ്പനും വരുത്തരുത് എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് വന്നു കഴിഞ്ഞാൽ അത് അസാധ്യമായ കാര്യമല്ല, അതൊരു മനുഷ്യന് സാധ്യമാകുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ, നമ്മുടെ നിങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മുടെ എന്നർത്ഥം, എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നു, നിങ്ങൾ മുമ്പേ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നു. അപ്പൊ ഈ ഗ്രൂപ്പുകളിൽ നമുക്ക് അഹിംസ വയ്ക്കാം, ഒരുതന്നെ ഇല്ലാതാക്കുക. ഹിംസിക്കുക എന്ന് വെച്ചാൽ കൊല്ലണമെന്നില്ല, അവനെ നശിപ്പിച്ചു കളയുക, അതിനുള്ള പ്ലാനുകൾ ചെയ്യുക, അവനെ ഇല്ലാതാക്കുക, അവനെ ദുർബലനാക്കുക, നശിപ്പിക്കുക. അപ്പൊ അതാണ് ഈ മനുഷ്യന്റെ ഈ ഗ്രൂപ്പുകളിൽ സംഭവിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അനുകമ്പയോടുകൂടി പെരുമാറാം, ആരെ ഹിംസിക്കാതിരിക്കാം. അപ്പൊ ഈ രാഷ്ട്രീയമായ ഹിംസ എന്ന് വെച്ചാൽ കൊല്ലുക മാത്രമല്ല, ഒരുത്തന്നെ പരമാവധി തേജോവധം ചെയ്ത് അവനെ ഇല്ലാതാക്കി, അവനെ മറ്റൊന്നായി ചിത്രീകരിച്ച് അവൻ്റെ, ആൾക്കാർ പറയാറുണ്ട് രാഷ്ട്രീയ ഭാവി, അവൻ്റെ ആ ഭാവി ഇല്ലാതാക്കി അങ്ങനെ ഹിംസ പോവുക, അതൊക്കെ ഹിംസയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഗ്രൂപ്പുകളിലുള്ള ഇതാണ്. ഒരുത്തൻ ഒരു സന്യാസിയൻ ഒരു ഗ്രൂപ്പിൽ സന്യാസി ഗ്രൂപ്പിന്റെ കാര്യം കൊടുക്കും. അപ്പോൾ ഒരുത്തനെ നോക്കുമ്പോൾ അവന് കുറച്ച് കഴിവും ശേഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഹിംസിച്ചു കഴിഞ്ഞാൽ അത്രയും കഴിവും ശേഷിയൊന്നും ഇല്ലാത്ത എനിക്ക് അവൻ്റെ സ്ഥാനത്ത് നിൽക്കാമെന്നുള്ള ഒരു അതിമോഹം അല്ലേ. ഇതൊക്കെ കണ്ടല്ലേ നിങ്ങൾ വളരുന്നു. അവനെ ഒതുക്കി കഴിഞ്ഞാൽ എനിക്കെന്താകാൻ പറ്റും? അവൻ്റെ സ്ഥാനത്ത് കയറി ഇന്ന് ഷൈൻ ചെയ്യാം. അപ്പോൾ അവനെ ഒതുക്കുന്നതിനപ്പോൾ എന്താ വരുന്നത്? അവൻ വീണ അവൻ്റെ ഒരു വീഴ്ചയെ മുതലാക്കുക. അതാണ് നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ കാണുന്നത്. ഒരുതം വീണു ശരിയാണ്, പക്ഷെ അവൻ്റെ വീഴ്ച എന്ത് ചെയ്യുന്നു? ശരിക്കും ആഘോഷിക്കുന്നു, മുതലാക്കുന്നു എന്ന് വെച്ചാൽ അവനെ എന്തായാലും അവൻ വീണ് അവനെ പരമാവധി ഹിംസിക്കുക. ഹിംസിച്ചിട്ട് എന്ത് ചെയ്യുക? അവനെ അത് ഹിംസയാണ്, കൊല്ലേണ്ട കാര്യമില്ല. അവനെ ഉപയോഗശൂന്യനാക്കാം, അവനെ തളർത്തുക, അവൻ തളർവാദം പിടിച്ചവനെ പോലെ ആക്കുക, അവന് തല പൊക്കാനാകാതിരിക്കുക. ഈ പാമ്പിനെയൊക്കെ തല്ലുന്നത് പോലെ തല്ലി അവനൊന്നുമില്ലാതാക്കിയിട്ട് എന്ത് ചെയ്യും? അത് ചെയ്യുന്നതിന് അവന് ഈ കുഴിഞ്ഞ ബുദ്ധി മതി, നല്ല ബുദ്ധിയും കഴിവൊന്നും വേണ്ട, കുരുക്കു ബുദ്ധികളും മതി. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ചെടുത്തിന് അങ്ങേറ്റം നടത്തിയതിനു ശേഷം അത്രയും കഴിവില്ലാത്തവനും അവിടെ കയറി നിന്നിട്ട് എന്ത് ചെയ്യുക? ഷൈൻ ചെയ്യുക. ഇതൊക്കെ ഹിംസയാണ്, ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിൽ കാണുന്നത്. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഹിംസകൾ എന്ന് പറയുന്നു. പിന്നെ വീഴുന്നവന് കരകയറണമെന്നുള്ള ശരിയായ ബുദ്ധി ഉണ്ടാകുകയും വേണം. അതുകൊണ്ട് ഇനി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ശരി, ഒരുത്തരം ഹിംസിക്കുന്നത് തെറ്റാണ്, ഹിംസിക്കുന്നവരുടെ ഭാഗത്ത് അത് തെറ്റാണ്. ഒരുത്തന്നെ വീഴ്ചകൾ സംഭവിക്കുക, അത് തിരുത്താതിരിക്കുക, അത് അവൻ്റെ തെറ്റ് തന്നെയാണ്, യാതൊരു സംശയവും. പക്ഷേ ആ അവസരം നോക്കി അവനെ കുതികാല് വെട്ടുക എന്ന് പറയുന്ന എന്താണോ, അത് ഏറ്റവും വലിയൊരു ഹിംസയാണ്. ഇത് രണ്ടും നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ കാണാം, പുറത്തൊന്നും പോണ്ട. ഇതിങ്ങനെ തുടർന്നു പോകുക എന്ന് പറയുമ്പം ഇത് മാലപ്പടക്കം പോലെയാണ്, ഇതിനൊരു അവസാനമില്ല. ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി പോയിക്കൊണ്ടേയിരിക്കും. ഒരുത്തൻ മറ്റവനെ ഹിംസിക്കും, അമ്മ അടുത്തവനെ ഹിംസിക്കും, അമ്മ അടുത്തവനെ ഹിംസിക്കും, അങ്ങനെ പോകും. അതൊരു പരമ്പരയായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ എല്ലാ ഭാഗത്തും തിരുത്തലുകൾ വേണം. വീണു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവൻ സ്വയം, അവൻ മറ്റുള്ളവരെ തിരുത്തല്ല, അവൻ സ്വയം തിരുത്താൻ തയ്യാറായി വരണം. അതവന്റെ ജോലിയാണ്, അതവന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരുടെ കാഴ്ചക്കാരുടെ ഭാഗത്തു നിന്നെന്താ ചെയ്യേണ്ടത്? അതെ, തന്നെ അവനെ അടിച്ചു തകർക്കാൻ ശ്രമിക്കുക, അതൊരവസരമായി ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ട് അനുകമ്പ എന്ന് പറയുന്നത് ഏതൊരാശയത്തിൻ്റെയും പ്രായോഗികത എത്രമാത്രം എന്നുള്ളതുകൂടെ നമ്മൾ ചിന്തിക്കണം. എങ്ങനെ അത് പ്രയോഗത്തിൽ വരുത്താം? അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കും, ഇയാൾ വലിയ അനുകമ്പ എന്നൊക്കെയാണല്ലോ പറയുന്നത്, എന്നിട്ട് ഇയാളുടെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ലല്ലോ. തിരിച്ച് എന്നോട് ചോദിക്കും, എന്തേ എന്തുകൊണ്ട് അനുകമ്പ എന്ന് പറയുന്നത്? എന്റെ ജീവിതത്തിൽ എനിക്ക് എത്രമാത്രം സാധ്യമോ അതേ എന്നെ കൊണ്ട് പറ്റും. ഒന്നെനിക്ക് ചെയ്യാൻ പറ്റും, എന്താണോ ഒരാളെ ഹിംസിക്കാതിരിക്കുക, അത് പറ്റും. അത് ഞാൻ വിചാരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അനുകമ്പ എത്രമാത്രം എന്നെ കൊണ്ടാകാൻ പറ്റുമെന്നുള്ളത് എന്റെ സാഹചര്യങ്ങളനുസരിച്ച് എനിക്ക് പറ്റും. രണ്ടും രണ്ട് കാര്യമാണ്. ഞാനിവിടെ ഹിംസിക്കാതിരിക്കുക എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ മുറിക്കകത്ത് നടക്കുമ്പോൾ ഒരു ഉറുമ്പ് പോകുന്നു അല്ലേ, നമുക്ക് വേണമെങ്കിൽ അത് ഒഴിഞ്ഞു പോകാം, അതിനെ ചവിട്ടാതെ നമുക്ക് ഒഴിഞ്ഞു പോകാം. കണ്ടു കഴിഞ്ഞു അപ്പൊ എന്റെ സാഹചര്യങ്ങളിൽ എനിക്ക് അത്രയും പറ്റും, അതിനെ ചവിട്ടാതെ ഒഴിഞ്ഞു പോവുക, അത്രയും പറ്റും. അതെനിക്ക് ചെയ്യാൻ പറ്റും, ഹിംസിക്കാതിരിക്കുക എന്ന് പറയും. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ ചവിട്ടുമ്പം ചത്തുപോകുന്ന ആ ഉറുമ്പുകളുണ്ടല്ലോ, അതിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ചവിട്ടുമ്പം ചത്തുപോകുന്ന ഒരുപാട് ഉറുമ്പുകളുണ്ട്, അതിനെ എനിക്കൊരിക്കലും രക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ അഹിംസ എനിക്ക് അത്രമാത്രം പ്രാവർത്തികമാകാൻ പറ്റും. കണ്ടാൽ എനിക്ക് ഒഴിഞ്ഞു മാറുന്നതാണ് എന്റെ അഹിംസ. അപ്പോൾ നിങ്ങൾ കാണാതെ എത്രയാണ് തന്നെ ചവിട്ടി കൊന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിംസയാണ്, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റും, പറ്റിയ കാര്യങ്ങളല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും സാധ്യമാകും, അത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ അഹിംസയെക്കുറിച്ച് പറയാം. നമ്മൾ ജീവിത സാഹചര്യം എന്താണ്, അവിടെ അത് പറ്റും. അല്ല വെറുതെ അനുകമ്പ അനുകമ്പ എന്ന് പറഞ്ഞിട്ട് ഗുരുദേവം വലിയ അനുകമ്പയുള്ള ആരാരും, നമ്മളൊക്കെ അനുകമ്പയുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ സ്വയം പ്രീതൊക്കെ എങ്ങനെ അനുകമ്പ എങ്ങനെ പ്രാവർത്തികമാക്കും? ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും കൊണ്ട് എങ്ങനെ ഓരോ പീഡ എറുമ്പിനും വരത്ത ജീവിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഉത്തരം പറയാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് കഴിയുന്ന സംഗതികളുണ്ട്. അപ്പൊ മനുഷ്യന്റെ സ്വാർത്ഥത, മമത, പ്രധാനമായിട്ട് സ്വാർത്ഥത തന്നെ, ഇതെല്ലാം കൊണ്ടുവരുന്ന അഹിംസകളെ നമുക്ക് ഒഴിവാക്കാം. വീണവനെ നമ്മൾ ചവിട്ടി താഴ്ക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ സ്വാർത്ഥതയാണ്, കാരണം ഒരു സീറ്റ് ഒഴിയുകയാണ്. ഒരു സീറ്റ് ഒഴിയുകയാണ് എപ്പോഴും നമ്മൾ. അതാണ് മനുഷ്യന്റെ അതാണ് നമ്മളെപ്പോഴും നോക്കുന്ന, ഒരു സീറ്റ് ഒഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ ഒഴിയുന്ന സീറ്റ് നമ്മൾ കയറിയിരിക്കുന്നതിൻ്റെ ഒരു ദോഷവുമില്ല, പക്ഷെ ആ സീറ്റ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് കുഴപ്പം. അത് ഹിംസയാണ്, ഒഴിപ്പിച്ചിട്ട് കയറിയിരിക്കുക, അത് സ്വാർത്ഥതയാണ്. ഒഴിയുന്നിടത്ത് കയറിയിരിക്കുക. അതിന് ദോഷമൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ട് ഒഴിയുന്നതാണ്. അപ്പം നമ്മൾ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒഴിപ്പിച്ചിട്ട് കയറിയിരിക്കാൻ നോക്കിയാലോ, അവിടെയാണ് ഹിംസ. ഇവിടെ കാണുന്ന ഏതാണ്? ഇവിടുത്തെ നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്ന ഇതാണ്. എല്ലാവർക്കും എന്താണ്? സീറ്റുകളിൽ കയറിയിരിക്കും, പക്ഷെ ഒഴിയുമ്പം കയറിയിരിക്കുകയല്ല, അവനെ ഒഴിപ്പിച്ചിട്ട് കയറിയിരിക്കും. ഇത് ഹിംസയാണ്. ഈ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, മെമ്മറി കാർഡ്, കണ്ടിട്ടുണ്ടോ? മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം, മെമ്മറി കാർഡ് എന്ന് വെച്ചാൽ കണ്ടിട്ടില്ലേ? എന്താണ് അതിന് പറയുന്നത്? ചെറിയ ഈ മെമ്മറി കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എത്ര കാലം വേണോ അതിരിക്കും, എത്ര വിവരങ്ങളാണ് അതിരിക്കും. മെമ്മറി അതിൽ നിന്ന് നഷ്ടപ്പെടില്ല. നഷ്ടപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആവും. ഫ്രീ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുതിയ മെമ്മറി എഴുതി വയ്ക്കാം. അപ്പോൾ അതിനെ ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് മെമ്മറി നിറഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ കസേര കളിക്കുന്നവരുണ്ടല്ലോ, ഇവിടുത്തെ കസേര മോഹി, ഇവരുടെ ഈ ആസനം എന്ന് പറയുന്ന ഒരു മെമ്മറി സ്റ്റിക്ക് പോലെയാണ്. അതിൽ ഈ ഇരുന്ന കസേരയുടെ മെമ്മറി ഒരിക്കലും പോകത്തില്ല. ഇവിടെ ചന്തിയാണെന്ത് മെമ്മറി സ്റ്റിക്ക്. അപ്പൊ എപ്പോഴും ഇവർക്ക് തോന്നുന്ന എന്താണ്, ആ കസേരയിൽ തന്നെ പോയിരിക്കണം. ഇവർ ഈ മെമ്മറി ഒരിക്കലും ഫോർമാറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഒരു കസേരയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, ഈ ചന്തി ഒന്ന് ഫോർമാറ്റ് ചെയ്യണം, എന്നിട്ട് ഈ മെമ്മറിയും കളയണം. വീണ്ടും ഓരോരുത്തർ ശ്രമിക്കുന്നത് എന്താണെന്നറിയാം. ഞാൻ മുമ്പൊരു കസേരയിരുന്ന് അപ്പൊ എനിക്ക് ഈ മെമ്മറി എവിടെയായിരിക്കുന്നത്, ഈ മെമ്മറി സ്റ്റിക്ക് എവിടെയായിരിക്കുന്നത്, ഇവന്റെ ചന്തിയിലായിരിക്കുന്നു, തലയിലല്ല. തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇത് വരത്തില്ല. അപ്പൊ ഇവൻ ഈ മെമ്മറി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവൻ എപ്പോഴും ആഗ്രഹം എന്താണ്, വീണ്ടും ആ കസേരയിൽ പോയെന്നിരിക്കുന്നു. പ്രേരണ അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇവർ ഒരു കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ചന്തി ഫോർമാറ്റ് ചെയ്ത് ആ മെമ്മറിയും കളയണം. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം വരത്തില്ല, തലയ്ക്കകത്തില്ല. പിന്നെ എല്ലാം ഉള്ളത് എവിടെയാണ്, ഈ ബാക്കിലാണ്. ഞാനിപ്പോ അതിന്റെ ഒരു ഭാഗം പറയണം, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം, നിങ്ങൾക്കും ഉണ്ടല്ലോ സാഹിത്യ ബോധമൊക്കെ, നിങ്ങൾക്കുണ്ടല്ലോ. എന്റെ സാഹിത്യം ഇത്രയാണ്, കൂട്ടിച്ചേർക്കാം. അപ്പൊ ഇത് നമ്മളെപ്പോഴും ഇത് ഫോർമാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എന്ന് വെച്ചാൽ അത് മൊത്തം കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിപ്പോ എന്താണ്, എന്നും അവിടെ തന്നെ ഇരിക്കണം. അതിനെന്താണ് പണി? അപ്പൊ ഇവർക്കെല്ലാം ഈ ചന്തി മെമ്മറിയുള്ള ആൾക്കാരാണ്. പുതിയൊരു ഇത് എല്ലാവർക്കും പറഞ്ഞു, ചന്തി മെമ്മറി എന്ന് പറയും. അപ്പോ അഞ്ചു വർഷം ഇരുന്നാ പോരാ, വീണ്ടും എന്ത് ചെയ്യണം, ഒരു അഞ്ചു വർഷം കൂടെ. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, ഒരു അഞ്ചു വർഷം കൂടെ. ഈ അഞ്ചു വർഷം കൂടെ ഇരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, മത്സരം. ഇതിനു വേണ്ടി മത്സരം. എന്താ ഇവര് സ്വയം ചെയ്യുന്നതല്ല, ഇവിടെ ഈ ചന്തിയിലെ മെമ്മറി ഇവരെ പ്രേരിപ്പിക്കുകയാണ്, മത്സരിക്കടാ മത്സരിക്കടാ എന്ന് പറയുകയാണ്. മത്സരിക്കും, എന്താ അവിടെ പോയത്, അങ്ങോട്ട് പോയത്. നമ്മളിപ്പോ അങ്ങോട്ട് പോയത് എന്താന്ന്, എല്ലാരും അതിനങ്ങ് മുഴുകിപ്പോയി. ജീവിത സാഹചര്യങ്ങൾ. അഹിംസ എന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ പറയുന്ന അനുകമ്പ അതാണ് പറയുന്നത്. കൃഷിക്കാരന്റെ ഉദാഹരണം പറഞ്ഞാൽ അതിൽ ഇതെല്ലാം വരുമല്ലോ. ഒരു കൃഷിക്കാരൻ അവന്റെ സാഹചര്യത്തിൽ അവന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റും. പക്ഷെ അവന്റെ സാഹചര്യത്തിൽ അവനത് ചെയ്യുമ്പോ അവനും എന്ത് ചെയ്യാം, അവന്റെ ജീവിതത്തിന്റെ മറ്റ് സാഹചര്യങ്ങളിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. മറ്റ് സാഹചര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യാം, അവന് മറ്റുള്ളവർക്ക് പീഡ ഉണ്ടാക്കാതെ അവന് ജീവിക്കാൻ പറ്റും. മനുഷ്യ സമൂഹത്തിൽ അതേ സാധ്യമാകും. അവന് ഒഴിവാക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളിൽ അവന് ചെയ്യേണ്ടി വരുന്ന അവന്റെ പ്രവൃത്തിയിൽ അതുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മൾ ഈ ചന്തി മെമ്മറിയിലേക്ക് വന്നത്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും മാറിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ അവന് ഇത്തരമുള്ള ഒരുപാട് ഹിംസാത്മകമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കഴിയുന്നത്ര ഹിംസയെ ഒഴിവാക്കണം. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഹിംസാത്മകമായ മാർഗത്തിലേക്ക് തിരിയരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് ആ പറഞ്ഞു വന്നത്. മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ കുറച്ചുകൂടെ നമുക്കത് നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും. ഇപ്പോൾ ഗുരുവിൻ്റെ തന്നെ ജീവിതത്തിൽ പറയുന്നു, ഒരു ചെറിയ പ്രായത്തിൽ വെറ്റില കൃഷി ചെയ്തിരുന്നു. അതെ, വെറ്റില കൃഷി ചെയ്യാന്ന് വെച്ചാൽ വെട്ടുക, കിളക്കുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഒരു വീട് ഇറമ്പിനും വരത്താതെ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? വീട് വിട്ടൊരു സന്യാസിയായി അലഞ്ഞു നടന്നു. പിന്നെ മറ്റു രീതിയിലുള്ള ഇതായി ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അഹിംസ പുലർത്താൻ വേണ്ടി അതീവ ശ്രദ്ധയോടുകൂടി ജീവിച്ചു. അത് പക്ഷേ വെറ്റില കൃഷി ചെയ്ത് ജീവിക്കുമ്പോൾ അത് പറ്റൂ. അല്ല, അതിപ്പോ നമ്മൾ അതിൽ കുറച്ച് എന്താണ് കുറച്ച് നമ്മളതിൽ കൂട്ടി കലർത്തിയൊക്കെ പറഞ്ഞതായിരിക്കാം. കാള കൂട്ടുമ്പോൾ കാളയൊന്നും തട്ടാതെയൊന്നും കാള കൂട്ടാതെ നിന്ന് കളയും മുമ്പോട്ട് പോകത്തിട്ട്. ഞാൻ കാള കൂട്ടിയിട്ടുള്ളത് എനിക്കറിയാം. കാള പോകത്തില്ല, കാളയ്ക്ക് നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവത്തില്ല. നമ്മളടിച്ചില്ലെങ്കിൽ അത് അവിടെ നിൽക്കും, മിണ്ടാതെ അത് നിൽക്കും. കാരണം കാള കൂട്ടിയ അനുഭവം എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ കൂട്ടുമ്പോഴും നമുക്കും കുറച്ച് ഒരു മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്താണ് കുത്തുപോലെ വെച്ച് കുത്താതിരിക്കാം. ചിലർക്ക് അങ്ങനെ ക്രൂരമായി ചെയ്യും, ദേഹത്ത് മുറിവുണ്ടാക്കിയിട്ട് അറിയടിക്കും. അങ്ങനെയുള്ള ക്രൂര കർമ്മങ്ങൾ അവിടെ ചെയ്യാതിരിക്കും. പക്ഷെ അത്യാവശ്യം അടിക്കാതെ നീങ്ങത്തില്ല. അപ്പോൾ അത്തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഒരു ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ആ ജീവിതത്തിൽ കൂടുതൽ അഹിംസാവൃതം വരുന്നത്. പക്ഷെ അത് അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളവർക്കേ പറ്റൂ. പക്ഷെ ഇവിടെ പറയുന്ന അഹിംസ എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് പരിമിതികളുണ്ടെങ്കിലും മനുഷ്യ സമൂഹത്തിൽ ആ അഹിംസ എന്ന് പറയുന്നത് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അത് മനുഷ്യർ തമ്മിലുള്ള യുദ്ധങ്ങളും കൊലകളും ഇതൊക്കെ ഒഴിവാക്കുന്ന തരത്തിലായിരിക്കും. അതേ നാശങ്ങളും മനുഷ്യൻ മറ്റ് ജീവികൾക്ക് വരുത്തുന്ന നാശം കൊണ്ടാണ്, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അപ്പൊ സ്വാർത്ഥതയും അമതിയും കൊണ്ട് ചെയ്യുന്ന ഹിംസകളെ ഒഴിവാക്കുന്ന തരത്തിൽ ആണ് ഈ അനുകമ്പയെ സമൂഹം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താണ് പെർഫെക്റ്റായ ഒരു അഹിംസ അങ്ങനെയൊന്നുമില്ല. ജീവിതത്തിൽ ഒന്നിനും ആ പെർഫെക്ഷൻ ഇല്ല. നമ്മൾ ഏത് ആദർശം പറഞ്ഞാലും ശരി, അതിനകത്ത് കഴിവീച്ചകൾ വരും. അല്ലാതെ ഒരു മനുഷ്യനും ഒരു പീഡ എറുമ്പിനും വരുത്താതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്നതല്ല. പ്രായോഗികമായ ജീവിതത്തിലെ നമ്മുടെ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ ജീവിതം ശാന്തമായും സമാധാനമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ആശയമാണ്. അങ്ങനെ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അപ്രായോഗികമായി പോകും. പക്ഷെ അത് കൂടുതൽ സാധിക്കുന്ന ആർക്കാണ്? ഗുരുവിൻ്റെ തന്നെ ജീവിതം നോക്കി അറിയും. ഗുരു മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നപ്പോഴാണത് ഗുരുവിന് വിജയിപ്പിക്കാൻ പറ്റിയത്. അപ്പം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളത് വിജയിപ്പിക്കാൻ പറ്റും. അപ്പം അതിന് സ്വാർത്ഥതയും അമതിയും ഒക്കെ ഇല്ലാതായാലേ പറ്റൂ. നമ്മൾ സമൂഹത്തോട് ഇത്തരം ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ആൾക്കാർ ചിന്തിക്കും, നമ്മളും ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു.